തരം കിട്ടുകയുള്ളു. അതായത് ഇവിടെ പറയുന്ന എന്താണ്, ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാല് ഇവിടെ പറഞ്ഞില്ലേ, ഇത് പിൽക്കാലത്ത് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർ പറഞ്ഞതിനെ തന്നെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന വ്യാഖ്യാതാവാണ് സുരേശ്വരാചാര്യർ. ആരാണ് സുരേശ്വരാചാര്യര്? പുള്ളിയുടെ വർക്ക് എന്താണ്? ഏതിനാ എഴുതിയത്? ബദരാധരന്റെ ഉപനിഷത്തിന്റെ ഭാഷ്യം, ആ ഭാഷ്യത്തിന്റെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് വൃത്തി എന്ന് പറയുന്നത്. ഭാഷ്യ വാർത്തികം, വൃത്തി എന്നല്ല വാർത്തികം. വേറെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് നൈഷ്കർമ്മ്യസിദ്ധി, വളരെ പ്രസിദ്ധമാണ്. അപ്പോ ഇദ്ദേഹം ഈ സുഷുതിയെ കുറിച്ച് പറയുന്നത് ഒരു പ്രശ്നം, സുഷുതിയിലെല്ലാം ഏകീഭവിച്ച് അവിടെ ബ്രഹ്മം മാത്രമല്ലേ ഉള്ളൂ. ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണ്, ഒരാള് വിളിക്കുന്നു, അയാളെ പുറമേ നിന്ന് വിളിക്കുന്നു, അയാൾ വിളി കേട്ടോണായിരുന്നു. അപ്പോ ഇദ്ദേഹം തന്നെ ഉന്നയിക്കുന്ന ഒരു വലിയ തർക്കമാണ് അവിടെ. കാരണം ഉറങ്ങിക്കിടക്കുന്നവന് ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, അതൊന്നും അറിയുന്നില്ലല്ലോ. അവിടെ അവന്റെ കരണങ്ങൾ, കരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെല്ലാം വിലയിച്ചിരിക്കുകയാണ്, ഒന്നും അവിടെ ഇല്ല. അപ്പൊ പിന്നെ അവൻ ഉണരുന്നത് വിളി കേട്ടിട്ടാണോ ഉണരുന്നത്, അതോ ഉണർന്നിട്ടാണോ വിളി കേൾക്കുന്നത്? വലിയൊരു സമസ്യയാണ്, ഇതാണ് തർക്കം. ഉറങ്ങിക്കിടക്കുന്ന ആള് വിളി കേട്ടിട്ടാണോ ഉണരുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണോ? അവിടെ എന്തൊക്കെ പ്രവർത്തിച്ചിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഇയാള് അത് ജീവാത്മാവ് പരമാത്മാവിനോട് ഏകീകരിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ അവന്റെ മനസ്സൊക്കെ പ്രവർത്തിച്ചിരുന്നല്ല, അങ്ങനെ വിളി കേൾക്കും, കേട്ടിട്ടുണർന്നു എന്ന് പറയാൻ പറ്റില്ല. ഇനി ഉണർന്നതിന് ശേഷം കേട്ട് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഉണർന്ന് പിന്നെ കേട്ടു. അപ്പൊ ആ വിളി കൊണ്ട് ഉണർന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് തർക്കത്തിന്റെ രീതി, ഇതാണ്. മനസ്സിലായ അയാള് ഉണർന്നതിന് ശേഷം വിളി കേട്ടു എന്ന് പറഞ്ഞാ പിന്നെ വിളിയുടെ ആവശ്യം എന്ന് തോന്നു. ആണ് പേര് പറഞ്ഞ് വിളിച്ചപ്പോഴല്ലേ അയാൾ ഉണർന്നത്, ഉണർന്നതിന് ശേഷം കേട്ടു എന്ന് പറഞ്ഞ. അപ്പൊ ഉണർന്നതിന് ശേഷം കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ വിളി കേട്ടെല്ലാം ഉണർന്നതെന്ന് വരും, അത് ശരിയാവും. ഇനി തിരിച്ച് കേട്ടിട്ടാണ് വിളി കേട്ടിട്ടുണ്ടെന്ന് തോന്നു കഴിഞ്ഞാൽ അവിടെ ഉറങ്ങിയില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അയാളുടെ ഉള്ളിൽ മനസ്സും മറ്റുമൊക്കെ ഉണർന്നിരുന്നു, പൂർണമായും ജീവാത്മാവ് പരമാത്മാവിനോട് ഏകീഭവിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ സമസ്യയാണ്. സമസ്യ വരുന്ന എന്തുകൊണ്ടോ? അദ്വൈത സിദ്ധാന്തം അനുസരിച്ച്, അദ്വൈതം പറയുന്നത് ജീവാത്മാവ് പരമാത്മാവിനോട് ഏകീഭവിച്ച് അവിടെ രണ്ടാമതൊന്നുമില്ല, കേവലം ബ്രഹ്മം മാത്രം, കേവലം ബ്രഹ്മം മാത്രം. അങ്ങനെ പിന്നെ എങ്ങനെ വിളി കേൾക്കും? ആര് കേട്ടു? ഇതൊരു വലിയ സമസ്യയാണ്. കേട്ടിട്ട് ഉണർന്നൊന്നും പറയാൻ പറ്റില്ല, ഉണർന്നിട്ട് കേട്ടെന്ന് പറയാനും പറ്റില്ല. പക്ഷെ വിളി കേട്ട് ഉണരുന്നവരും യാഥാർത്ഥ്യമാണ്. ഇത് അദ്വൈതം അനുസരിച്ച് എങ്ങനെ വ്യാഖ്യാനിക്കും? ശബ്ദം കേട്ടോന്നാണ്, വിളിച്ചിട്ട് തന്നെ ഉണ്ടെന്നത്. ഉണർന്ന് ഉറങ്ങിക്കിടന്നയാളെ ശബ്ദം കേട്ടിട്ടാണോ ഡിസ്ചാർജ് ആയെന്നാണ്. ഉറങ്ങിക്കിടന്നാൾ കേൾക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ചെവി വേണം, ഈ ഇന്ദ്രിയം പ്രവർത്തിക്കണം, ശ്രവണേന്ദ്രിയം, മനസ്സ് വേണം. പരമാത്മാവിനോട് ഏകീഭവിച്ച അവിടെ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. ജീവന്റെ ജീവൻ അവിടെ ഇല്ലല്ലോ. ഇതൊക്കെ ജീവന്റെ ഭാഗമാണ്. ഇത് മനസ്സ്, ശ്രവണേന്ദ്രിയ, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ജീവന്റെയാണ്. പരമാത്മാവിനതൊന്നും പരമാത്മാവിനോട് ഏകീഭവിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ പറയും സർവ ഉപാധി വിനിർമുക്തം. ഇത്രയൊക്കെ വ്യാഖ്യാനിക്കുന്നതാണ്. എന്റെ എല്ലാ ഉപാധികളും പോയി, ഒരു ഉപാധി ഇല്ലാതെ അവൻ ഏകീഭവിച്ചിരിക്കുകയാണ്. രണ്ടാമതൊന്നില്ല അവിടെ. ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഇതിന് സമാനം പറയേണ്ടി വരും. എന്ത് സമാനം പറയും? ആത്മാവെന്ന് പറയുന്നത് വിളിയേക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആത്മാവ് നിർഗുണ നിരാകാരമാണ്. അവന് വിളിക്കാനോ കേൾക്കാനോ ഒന്നും പറ്റത്തില്ല. ഇതിപ്പോ ഞങ്ങളെ തീരെ നശിപ്പിച്ചാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ സ്വപ്നത്തിലും ജാഗ്രതത്തിലും ദ്വൈതാനുഭവവും സുഷുപ്തിയില് അദ്വൈതാനുഭവം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു. നിങ്ങള് ഈ സ്വാമിജിയൊക്കെ പറഞ്ഞു ചോദ്യം ഇത് സുരേഷരാചാര്യ ഉന്നയിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് അതെ അതെ അതെ. എന്നാ പോയല്ലോ ജീവാത്മാവ് ഉപയോഗിക്കുന്നു. പിന്നെയാണ് ഭ്രാന്തി. ആർക്ക് ഭ്രാന്തി? ഭ്രാന്തിക്ക് ആള് വേണ്ടേ? എന്തോ ഇതിന്റെ വേറെ ഒരു അനുഭവം ഉണ്ടായിരുന്നു സാർ. ഞാൻ പറയാം, അതായത് ഞാൻ ഈ ശിവരാണി കഴിയുമ്പോൾ എന്റെ കൂടെ പഠിച്ച ഒരാൾക്ക് മഞ്ഞപ്പത്ത് വന്നു. അവൻ പിന്നെ അൺകോൺഷ്യസ് ആയിട്ട് കോമയിലിങ്ങനെ കിടക്ക. പക്ഷെ കേരളത്തിൽ നിന്ന് അവന്റെ അമ്മ വന്ന് വിളിച്ചപ്പോ അവൻ ഉണർന്നു വന്നു. അതുവരെ മയങ്ങി കിടന്ന ആളുകൂട്ടെ. ഒരു എന്തോ ഒരു ഇതിലൊരു കഥയുണ്ട്. എന്താണോ സംഭവിക്കുന്നത്, എന്ത് സമാനം പറയും? അതായത് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചാൽ അവനെ കിട്ടുമെന്നറിയാം. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതായത് ഒരു പ്രമേയം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു നോവൽ വരുന്നത്. അപ്പൊ അവിടെ ഒബ്ജക്ട് ഉള്ളപ്പോഴാണ് അവിടെ നോവൽ വരുന്നത്. അവിടെ ഒബ്ജക്ട് ഇല്ലാത്തപ്പം അവിടെ നോവൽ ഇല്ല. അവിടെയുള്ളത് കോൺഷ്യസ്നെസ് ആണ്. അവ വിളിച്ചു, അപ്പൊ അവിടെ പ്രമേയം വന്നു. ശങ്കരാരിയെടുത്ത് പറയുന്നുണ്ട് നമ്മളെങ്ങനെ തോറ്റെന്ന് പറഞ്ഞാ കേട്ടിട്ടുണ്ടോ? ആ സിനിമ കാണണം. നമ്മളെങ്ങനെ തോറ്റ അത് പറഞ്ഞാ മതി. അല്ലാതെ ഈ പ്രതിക്രിയാവാദവും മറ്റൊന്നും പറഞ്ഞു അതുപോലെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ ഉണർന്നു പറഞ്ഞാ മതി. പറയുന്നത് പ്രതിക്രിയാവാദം പിന്നെ ആന്തരികമായ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ തോറ്റു ഇത് പറയുക. അതായത് ഇവിടെയാണ് സുരേശ്വരാചാര്യരുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. സുരേശ്വരാചാര്യർ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്ന ആളാണ്. ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുക എന്ന് പറഞ്ഞാല് അപ്പൊ ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചാ പറ്റില്ല. എങ്ങനെ? ഇതിനുത്തരം കിട്ടത്തില്ല. തർക്കമാണത്. വിളി കേട്ടുണ്ടെന്നോ അതോ ഉണർന്നിട്ട് വിളി കേട്ടോ, അത് ഹീറാമുട്ടിയാണ്. അതൊരു ഹീറാമുട്ടിയാണ്, അതിന് ഉത്തരം കിട്ടത്തില്ല. അതുകൊണ്ട് പറയുന്ന സുരേശ്വരാചാര്യ പറയുന്നത് എന്താണ്? ശബ്ദശക്തേര അചിന്ത്യോയും വാർത്തികത്തിൽ. ഈ ശബ്ദത്തിന് അചിന്ത്യമായൊരു ശക്തിയുണ്ട്. ശബ്ദത്തിന് എന്നുവെച്ചാൽ നമ്മൾ സംസാരിക്കുന്നു, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് ഗാഢനിദ്രയിൽ കിടക്കുന്ന ഒരാളും ഒരാളായാലും ശരി, എന്ത് ചെയ്യും? ഈ ശബ്ദത്തിന്റെ ശക്തി അയാളെ ഉണർത്തും. ശബ്ദത്തിന്റെ ശക്തിയാണ് ആ ശക്തി അയാളെ ഉണർത്തുന്നു. അത് വിശദീകരിക്കാൻ പറ്റും. അചിന്ത്യം അതിനെ വിശദീകരിക്കാനൊന്നും പറ്റത്തില്ല. അത് ശബ്ദത്തിനങ്ങനെയല്ല, അത്ഭുതകരമായ ശക്തിയാണ്. അതുകൊണ്ടാണ് എന്താണ് തത്വം വിശദീകരിക്കാൻ പറ്റുന്നത്. വിശദീകരിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ പറ്റില്ലെന്ന് പറയാം. അചിന്ത്യം എന്ന് പറയാം. അതുകൊണ്ടാണ് തത്വമസി എന്ന് കേൾക്കുമ്പോ എന്ത് ചെയ്യുന്ന ഒരാൾക്ക് ബോധമുണ്ടാവും. ശബ്ദത്തിനങ്ങനെ അചിന്ത്യമായ ശക്തികളുണ്ട്. അപ്പൊ അയാൾക്ക് ബോധമുണ്ടാവും, ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് ബോധമുണ്ടാവും. അതൊക്കെ ശബ്ദത്തിന്റെ അചിന്ത്യമായ ശക്തിയാണ്. ആ മന്ത്രങ്ങളൊക്കെ പറയുന്നിടത്ത് ഇത് ഉപയോഗിക്കാം, ഈ പറയുന്നത് ഉപയോഗിക്കാം. അചിന്ത്യമായ ശക്തിയുണ്ട്, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ശക്തി ശബ്ദത്തിനുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാം എന്നാണ് അന്ന് സമാനം പറഞ്ഞു. അപ്പൊ ഈ വായിച്ചു വരുന്ന ഇപ്പൊ ഈ വായിച്ചു വന്ന അനുസരിച്ച് ഇതൊന്നും അല്ല സംഗതി. അതായത് ശബ്ദത്തിന് അചിന്ത്യമായൊരു ശക്തിയുണ്ട്, എന്താണെന്ന് പറയാൻ പറ്റില്ലെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അത് നമുക്കറിയില്ലെന്ന് തന്നെ. മറ്റേതിന് നേരിട്ട് തർക്കത്തിനൊരു ഉത്തരം പറയാൻ പറ്റില്ല, ആര് വിചാരിച്ചാലും പറ്റില്ല. പിന്നെ മറ്റ് അതെല്ലാം വിട്ടിട്ട് ആ ബോക്സിന്റെ പുറത്ത് വന്നിട്ട് വേറൊരുത്തരം അവിടെ പ്രസന്റ് ചെയ്യണം. എന്താണ് ആ ശബ്ദത്തിനൊരു അചിന്ത്യമായ ശക്തിയുണ്ട്, എന്താ ശക്തി അത് പറയാൻ പറ്റില്ല, അതൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉണർന്നു. അപ്പൊ എന്തായാലും വിശദീകരിക്കാൻ പറ്റില്ല, ഈ തർക്കത്തിന് ഉത്തരം പറയാൻ പറ്റില്ല, അതും വിശദീകരിക്കാൻ പറ്റില്ല. ഇനി ശബ്ദശക്തി എന്ന് പറഞ്ഞാൽ അതും വിശദീകരിക്കാൻ പറ്റത്തില്ല. അപ്പോ ഇതൊക്കെ ഇതിനൊക്കെ വിശദീകരണം വേണമെങ്കിൽ എന്ത് വേണം, ന്യൂറോ സയൻസിലാണ് വിശദീകരണം. ന്യൂറോ സയൻസ് ഇതൊക്കെ വിശദീകരിക്കും, മനസ്സിലായോ? അല്ലാതെ ഇവിടെ ഈ വേദാന്തത്തിൽ ഇങ്ങനെയുള്ള മുറിവിദ്യകൾ കൊണ്ട് ചോദിക്കുന്നവന്റെ വായടപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ, അതൊന്നും ഉത്തരമല്ല. പണ്ഡിതന്മാരുടെ മറുപടി ഒന്നും എന്താണോ ശരിയായ ഒരു ഉത്തരം അല്ല. അതായത് ഇപ്പൊ ഈ വായിച്ചതനുസരിച്ച് എന്താണ്, നല്ല ഗാഠമായ ഉറക്കത്തിൽ നമ്മൾ കിടക്കുമ്പോഴും പുറമേ നിന്നുള്ള ഒരു ശബ്ദം ഒരു കളി കരയുകയോ അല്ലെങ്കിൽ കാറ്റ് വീശുകയോ ഇപ്പൊ എ സി ആണ് ഇതിന്റെ ശബ്ദമോ എല്ലാം നമ്മുടെ ഈ ഇവിടെ വന്ന് ചെവിയിൽ വന്ന് പതിഞ്ഞ് അത് വന്ന് പതിയുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ, അതിനെ തടയാനാരും ഇല്ലല്ലോ. അതിന്റെ വൈബ്രേഷൻസ് നമ്മുടെ സെൻസറി കോർട്ടെക്സിൽ എത്തിച്ച് അവിടെ ഒരു പ്രോസസ്സിങ് നടത്തും. അത് എല്ലാ വശത്തും, ഇപ്പൊ തണുപ്പാണെങ്കിൽ എ സി ആണ് തണുപ്പാണ് നമ്മുടെ ഈ സെൻസിലൂടെ അത് നേരെ സെൻസറി കോർട്ടെക്സ് പോകും. അപ്പോ എല്ലായിടത്തും കൂടിയും ഉള്ളില് അപ്പോഴും വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉറങ്ങി കിടന്നാലും ശരി ഉണർന്നാലും ശരി, ഉറക്കവും ഉണർവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉറക്കത്തിൽ അത് മിനിമം സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. ഉണർന്നിരിക്കുന്ന പോലെ എല്ലാ തരത്തിലും അത് സംഭവിക്കുന്നില്ല, പക്ഷെ മിനിമം അത് സംഭവിച്ചുകൊണ്ടിരിക്കും. സംഭവിക്കേണ്ട ഒരു ആവശ്യമാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ പ്രോസസ്സിംഗ് വളരെ മിനിമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു പരിചയമുള്ള ശബ്ദം, അതായത് അമ്മ ടുത്ത് കുഞ്ഞുകിടന്നുറങ്ങുകയാണ്, അപ്പോ പുറത്ത് ട്രാഫിക്കിന്റെ ശബ്ദമൊക്കെ ഉണ്ട്, വലിയ ബഹളമാണ്. പക്ഷെ അമ്മ സുഖമായിട്ട് ഉറങ്ങുന്നു, കുഞ്ഞു ഉറങ്ങുന്നു. പക്ഷെ കുഞ്ഞടുത്തിരുന്നിട്ട് ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉണരെ ഉടനെ ഉണരെ, അതിനും വലിയ ശബ്ദമാണ് പുറത്ത് കേൾക്കുന്നത്. എന്തുകൊണ്ട്? ആ ഒരു ശബ്ദത്തിന് ഒരു പരിചയമുണ്ട്, ആ സെൻസറി കോർട്ടെക്സിൽ അതുമായിട്ടൊരു പരിചയമുണ്ട് അമ്മയ്ക്ക്. മറ്റേതെന്ന് പറയുന്നത് അവഗണിക്കുന്ന ശബ്ദമാണ്, ഇതിന് അറ്റൻഷൻ കൊടുക്കുന്ന ശബ്ദമാണ്. അതിനാണ് ഈ സുഖമില്ലാതെ കിടന്നയാളെന്ന് അമ്മ വന്ന് വിളിച്ചത്. അമ്മയുടെ ശബ്ദം എന്ന് ഇത്രയോ വർഷങ്ങളായി കേട്ട് പരിചയമുള്ള ശബ്ദമാണ്. അപ്പൊ ഇയാള് ബോധമില്ലാതെ കിടക്കുകയാണെങ്കിൽ ഇയാളുടെ ഉള്ളിൽ ഈ ലോക്കൽ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബ്ദങ്ങളൊക്കെ അവിടെ എടുക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സർവൈവലിന് ആവശ്യമാണ്. എന്തെങ്കിലും ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഉണർത്തണം, അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു പഴയകാലത്ത് നമ്മുടെ പൂർവികന്മാർ കാട്ടിക്കിടന്നുറങ്ങിയപ്പോൾ അവിടെ നിന്ന് ശീലിച്ചാണ്. കാരണം ഒരു പുലി പുറത്ത് എവിടെയെങ്കിലും അലറിയാൽ ഇവൻ ഉണർന്ന് രക്ഷ നോക്കണം, എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്. ഇത് തലമുറ തലമുറകളായി ശീലിച്ച് ശീലിച്ച് ശീലിച്ച് ഉറക്കത്തിലും തിരിച്ചറിയേണ്ട ശബ്ദങ്ങളെ തിരിച്ചറിയും. അത് ചിലപ്പോൾ അപകടമായിരിക്കും, ചിലപ്പോൾ അപകടമല്ലായിരിക്കും. ഇപ്പോൾ അമ്മ വിളിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് അപകടമല്ല, പക്ഷെ അത് തിരിച്ചറിയേണ്ട ശബ്ദമാണ്. അപ്പോൾ അവിടെ എന്ത് വരുന്നു, ബ്രെയിൻ. നമ്മൾ നല്ലവണ്ണം ഉറങ്ങി കിടക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിംഗ് നടക്കുന്നു എന്നുള്ളതിന് തെളിവിതാണ്. ബ്രെയിൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിരിക്കണമെന്നില്ല എന്നുള്ളതിനും തെളിവിതാണ്. പുറമേ നിന്നൊരു ശബ്ദം വന്ന് ഉള്ളിൽ കയറി നമ്മുടെ സെൻസ് കോർട്ടെക്സിലൊരു പ്രോസസ്സ് നടക്കുന്നു, നമ്മളറിയുന്നില്ലതൊന്നും. എന്തുകൊണ്ട്? നമ്മൾ ഗാഠനിദ്രയിലാണ്. പക്ഷെ ചില ശബ്ദങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അമ്മ കുഞ്ഞിന്റെ ശബ്ദം തിരിച്ചറിയുന്നു, കുഞ്ഞ് അമ്മയുടെ ശബ്ദം തിരിച്ചറിയുന്നു. അപ്പൊ അങ്ങനെ തിരിച്ചറിയാന്ന് പറയുന്നിടത്താണ് നമ്മൾ എന്താവുന്നത്, കോൺഷ്യസ് ആവുന്നത്. അപ്പോ പ്രോസസ്സുള്ളിൽ നടക്കാം, നമ്മൾ കോൺഷ്യസ് ആവണമെന്നില്ല. അതിന്റെ തെളിവ് അതാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ബ്രെയിനിലെ ലോക്കൽ പ്രോസസ്സിങ് നമ്മുടെ ഉള്ളിൽ നടക്കാം. കോൺഷ്യസ് അത് മറ്റൊരു വിഷയമാണ്, അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഒരു തരത്തിലുള്ള കോൺഷ്യസ്നെസ്സും നമുക്കില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള മിനിമൽ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു? നമ്മളുടെ സർവൈവലിന് വേണ്ടി അത് ആവശ്യമാണ്. അങ്ങനെ നടത്തേം പറ്റൂ. കാരണം ഒരു പുലി അലറിയാൽ ഞെട്ടി ഉണരണം, ഉണർന്നിട്ട് സ്വന്തം രക്ഷയെ കുറിച്ച് ചിന്തിക്കണം. ഇത് എവല്യൂഷനിലൂടെ നമുക്ക് കിട്ടിയൊരു സിദ്ധിയാണ്. ഉറങ്ങി കിടക്കുമ്പോഴും ആ പ്രോസസ്സിംഗിനുള്ളിൽ നടന്നുകൊണ്ടേയിരിക്കും. ആ പ്രോസസ്സിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി. അറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണോ, നമ്മുടെ ഉള്ളിൽ നിരവധി പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിരവധി പ്രോസസ്സിംഗ് നടക്കാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിരവധി ഇൻഫർമേഷൻസ് ആണ് ഈ പ്രോസസ്സിംഗായി നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഇൻഫർമേഷൻസും, കാരണം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും കിളി കരയുന്ന കേൾക്കുന്നുണ്ട്, ദൂരെ നിന്ന് റേഡിയോയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, എസിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, അടുത്തെവിടെയെങ്കിലും ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. പല പ്രോസസ്സിംഗ് അടക്കെയാണ്, പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല. പ്രോസസ്സിംഗ് ഉണ്ട്, കോൺഷ്യസ്നെസ് ഇല്ല. അറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ബ്രെയിൻ ഇതിലേതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യുന്നതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഒന്നിനെ ബ്രെയിൻ സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്യുന്ന എങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഒന്ന് അതിന്റെ പ്രാധാന്യം വെച്ചിട്ട്. അപ്പോ അമ്മ വിളിച്ച കേട്ടപ്പോ ബ്രെയിൻ അതിനെ സെലക്ട് ചെയ്ത്. എന്തുകൊണ്ട്? അത് ബ്രെയിനിനോട് പരിചയമുള്ളതാണ്. ഒരുപാട് പരിചയമുള്ള ഒരു ശബ്ദമാണ് അത്. ആ ശബ്ദത്തോട് വളരെ അറ്റാച്ച്ഡ് ആണ് ആ ബ്രെയിൻ. പ്രോസസ്സിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഇതിനെ സെലക്ട് ചെയ്യും. ഇതിനെ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതിന് സ്ട്രെങ്ത് കൂട്ടും, അതിന് ശക്തി കൂട്ടും. അതിന് ശക്തി കൂടുതൽ കൊടുക്കും, അത് തിരിച്ചറിയും. ഒന്നതിനെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്യും. അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന അറ്റൻഷൻ എന്താ, മനസ്സിലായ? ഒരു ഇൻഫർമേഷനെ ബ്രെയിൻ സെലക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നു, പിന്നെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന് സ്ട്രെങ്ത് ഉണ്ട്, ഇതെല്ലാം ബ്രെയിൻ തിരിച്ചറിയും. അങ്ങനെ വരുമ്പോൾ അടുത്ത് സംഭവിക്കുന്നത് എന്താണ്, അതിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനിന്റെ പല ഏരിയകളിലേക്ക് തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും, പല ഭാഗങ്ങളിലേക്ക്. എപ്പോഴാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത്? ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ, സംപ്രേഷണം. അത് ഈ ഒരു ലോക്കൽ പ്രോസസ്സിംഗ് ബ്രെയിനിന്റെ പല ഭാഗത്തുള്ള പ്രോസസ്സിംഗായി മാറും. ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് സിങ്ക്രണൈസ്ഡ് ആവും. സിങ്ക്രണൈസ്ഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്താണ്, ഒരുപോലെ എല്ലായിടത്തും ഒരുപോലെ അത് പൊരുത്തപ്പെടൽ വരും എല്ലായിടത്തും. അപ്പോ ശരിക്കും ഇത് സിഗ്നൽസ് ആണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിഗ്നൽസ് ആണ്. ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സിഗ്നൽസ് ആണ്. സെലക്ട് ചെയ്യുന്ന ഒരു സിഗ്നലിനെയാണ്. അപ്പൊ അമ്മ വന്നിരുന്ന് മോനെ എന്ന് വിളിച്ചപ്പോ ആ സിഗ്നൽ അതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് ബ്രെയിൻ എന്ത് ചെയ്യുന്നു, എല്ലായിടത്തേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോ പല സിസ്റ്റത്തിൽ, അത് നമ്മുടെ ബ്രെയിനിൽ പല സിസ്റ്റങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ വിഷൻ, അതിനൊരു സിസ്റ്റമുണ്ട്. മെമ്മറി, അതിന് വേറൊരു സിസ്റ്റമുണ്ട്. പിന്നെ ഈ വൈബ്രേഷൻ, ശബ്ദത്തിന്റെ സിഗ്നൽസ് ഉള്ളിലേക്ക് വരുന്ന വൈബ്രേഷനിലൂടെയാണ്. അപ്പോൾ വൈബ്രേഷന്റെ സിഗ്നൽസ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അതാണ് നിശ്ചയിക്കുന്നത്, ഡിസിഷൻ. അപ്പൊ ഇങ്ങനെയുള്ള പല ബ്രെയിൻ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും ഈ സിഗ്നൽസിന്. എപ്പോഴാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് സിങ്ക്രണൈസ്ഡ് ആവുന്നത്, അതാണ് നമ്മുടെ കോൺഷ്യസ്നസ്. അപ്പോഴാണ് അവൻ അമ്മയുടെ ശബ്ദം തിരിച്ചറിയുന്നത്. അപ്പൊ ഇത്രയും ഉറങ്ങിക്കിടക്കുന്ന ഒരുവന്റെ ഉള്ളിൽ ലോക്കലായി നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ സെൻസറി കോർട്ടെക്സിൽ നടന്ന ഒരു പ്രോസസ്സിംഗ്, അതിനെ എന്ത് ചെയ്തു, ആംപ്ലിഫൈ ചെയ്ത് ആ സിഗ്നൽസിനെ നമ്മുടെ ബ്രെയിനിന്റെ പല ഏരിയയിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അതാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഈ ലോക്കലായിട്ടാണ് നടക്കുന്നതിനെ അൺകോൺഷ്യസ് പ്രോസസ്സിംഗ് എന്ന് പറയും. അതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, അത് കോൺഷ്യസ് ആവും. അതിനാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയും. അപ്പോൾ ശബ്ദത്തിന്റെ അചിന്ത്യമായ ശക്തിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തർക്ക ചോദ്യമോ ഉത്തരമോ അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ബ്രെയിനിൽ എന്ത് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. ലോക്കൽ പ്രോസസ്സിംഗ് ആണെങ്കിൽ അത് അൺകോൺഷ്യസ് ആയിരിക്കും. അത് ബ്രെയിനിന്റെ പല ഏരിയയിലേക്ക് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയുന്നു, അത് തന്നെ കോൺഷ്യസ് ആവും. അപ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാവുന്നത്. ഒരേ സിഗ്നല് തന്നെ ലോക്കലായി പ്രോസസ് ചെയ്യണമെങ്കിൽ, ഇത് ഉറക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ് ഉണർന്നിരിക്കുമ്പോഴും ഇങ്ങനെ ഏതെങ്കിലും ഒരു സിഗ്നൽ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ ലോക്കലായിട്ടൊരു പ്രോസസ്സിംഗ് നടക്കുകയാണെങ്കിൽ അത് അൺകോൺഷ്യസ് ആയി. അതേസമയം എന്തുവരുന്നു, അത് എല്ലാ ഭാഗത്തും ബ്രെയിനിന്റെ ഏതൊക്കെ സിസ്റ്റങ്ങളാണോ അവിടെ എല്ലായിടത്തും അത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ. ഈ എത്തിച്ചേരുക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇത് 200-300 നാനോ സെക്കൻഡുകൾക്കുള്ളിലാണ് സംഭവിക്കുന്നത്. സെക്കൻഡുമല്ല, മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് ചെയ്യും, നാനോ സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ അത് ബ്രെയിനിന്റെ ഒരു പ്രോസസ്സിംഗിന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ സിഗ്നൽ നമുക്ക് ബോധമായി അനുഭവപ്പെടുന്നത്. ഇതിനകത്ത് വരെ അത്ഭുതം അതിശയം ഒന്നുമില്ല. ലോക്കൽ പ്രോസസ് ആണെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കും. അല്ല, അത് ഒരു റിലേ ആയിട്ട് എല്ലായിടത്തും എത്തിച്ചേരുകയാണെങ്കിൽ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അതേ സിഗ്നൽ തന്നെയാണ് നമുക്ക് ബോധം എന്ന് നമ്മൾ പറയും. പുറകിൽ കിടക്കുമ്പോൾ ഒരു ഉദാഹരണമായി പറഞ്ഞേ ഉള്ളൂ. എന്താ സ്വാമി പറഞ്ഞില്ലേ, അമ്മ വിളിച്ചപ്പോ ഉണർന്നു എന്ന് പറയുന്ന അതിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് നമ്മളെ ശബ്ദങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ആ ലോക്കൽ പ്രോസസ്സിങ്ങിന്. പക്ഷെ അമ്മയുടെ ശബ്ദം നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചറിയും. അതുകൊണ്ടാണ് ഈ ബോധമില്ലാതെ കിടക്കുന്ന ആൾക്കാരെയൊക്കെ ചിലപ്പോൾ ഇതുപോലെ പരിചയമുള്ളവരെ കൊണ്ട് വിളിപ്പിക്കും, നീ വിളിച്ചു നോക്കിയോ നീ വിളിച്ചു നോക്കിയോ എന്ന് പറയും. അപ്പോൾ ചിലർ വിളിക്കുമ്പോൾ എന്തുവരും, എന്തോ എന്ന് വിളിയേക്കും. എന്തുകൊണ്ട്? ആ ശബ്ദം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ സിഗ്നൽ. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ബ്രെയിൻ ഇമേജിങ്ങിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അല്ല, ഇതുപോലെ ചാരുവസേരിയും കൊണ്ട് എഴുതിയ സിദ്ധാന്തമല്ല. അതുപോലെ ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ലോജിക്, ഇതുപോലെയുള്ള വെറുതെ ഒരു ഒരു യുക്തി അനുസരിച്ച് പറയാം. അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ഒരു യുക്തി. കാരണം ഈ സംഭവങ്ങളൊക്കെ എവിടെ നടക്കുന്നു, മനസ്സിലല്ല നടക്കുന്നത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനസ്സ് ബ്രെയിനിൽ എന്താണ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് പ്രോസസ്സിംഗ് നടക്കും, പല ലെയറായി പ്രോസസ്സിംഗ് നടക്കും. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിനും പല ലെയർ ഉണ്ടാവും. മനസ്സിലായ? എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് പ്രോസസ്സിംഗ് ബ്രെയിൻ നടക്കണം എന്ന് പറഞ്ഞു. ഒരേ സമയം സൈമിൾട്ടി. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഇരിക്കുന്നു, നിങ്ങളിവിടെ ഇരിക്കുന്നു. ഇപ്പോ ഈ എസിയുടെ ഇതുകൊണ്ട് നമുക്കൊരു ചെറിയ തണുപ്പുണ്ട്, ഇത് സെൻസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സെൻസ് ചെയ്യുന്നുണ്ട് നമ്മള്. ഇതേ സമയം തന്നെ ദൂരെ എവിടെ പാട്ട് കേൾക്കുന്നുണ്ട്, അവിടെ ഒരു കാക്കയിരുന്ന് കരയുന്നു, പല സംഭവങ്ങളും നടന്നു. കണ്ണ് തുറന്നിരിക്കുമ്പോൾ പലതരത്തിലുള്ള വിഷനുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ശബ്ദങ്ങളായിരിക്കും കേൾക്കുന്നു, ബാക്കിയൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഹാർട്ട് ബീറ്റിംഗ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് പുറമേയുള്ള അറ്റൻഷൻ, ബ്രെയിനിലെ അറ്റൻഷൻ വേറെയാണ്, പുറമേയുള്ള അറ്റൻഷൻ വേറെയാണ്, രണ്ട് രണ്ടാണ്. ബ്രെയിനിലെ അറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണോ, എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണോ ബ്രെയിനിന്റെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ട് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്യുന്നതാണ് ബ്രെയിനിന്റെ അറ്റൻഷൻ. ഇപ്പൊ നിങ്ങള് ചെവി ഓർപ്പിച്ച് ഇരിക്കുന്നതാണ് പുറമേയുള്ള നമ്മുടെ, അത് നമ്മുടെ ബാഹ്യമായുള്ള അറ്റൻഷനാണ്, ഏകാഗ്രത എന്ന് പറയും. ബ്രെയിനിൽ നടക്കുന്ന അറ്റൻഷൻ വേറെയാണ്. മനസ്സിലായോ? അപ്പോ ഒരേ സമയം തന്നെ ഈ എന്താണ് സെൻസ് ചെയ്യുന്നുണ്ട് ഈ ചെറിയ തണുപ്പിന്, നമ്മുടെ ബ്രെയിനിൽ അതിന്റെ പ്രോസസ്സിംഗ് അടക്കുകയാണ്. പിന്നെ ഞാനിപ്പോ ഇരിക്കുന്നു ഈ കസേരയിൽ, എന്റെ ഇരിപ്പ്, ഈ തുണി എന്റെ ദേഹത്ത് ടച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളെ ബ്രെയിൻ, ഈ സിഗ്നലുകളെല്ലാം ബ്രെയിനിൽ ചെന്നിട്ട് പലതരത്തിലുള്ള പ്രോസസ്സിംഗ് അടക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും തന്നെ ബോധവാനല്ല. അല്ലേ, ഞാൻ കണ്ണുറന്നിരിക്കുന്നു, പക്ഷെ ക്ലോക്കിനെ കുറിച്ച് ഞാൻ ബോധവാനല്ല. നോക്കുമ്പോഴാണ്, എപ്പോഴും നോക്കുകയെന്ന്, പക്ഷെ അതിനെ കുറിച്ച് ബോധവാനല്ല. നിങ്ങൾ ഉറങ്ങുന്നോ ഉണരുന്നോ ഇതൊന്നും ഞാൻ ബോധവാനല്ല. നിങ്ങളെ കണ്ണു തുറന്നിരുന്നാൽ തന്നെ ഞാൻ നിങ്ങളെ കുറിച്ച് ബോധവാനായിരിക്കണമെന്നില്ല. അപ്പോ ഞാൻ ബോധവാനായിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? എന്റെ ചിന്തയെക്കുറിച്ചാണ്. ഞാൻ എന്ത് ചിന്തിക്കുന്നു അതിലാണ് ഞാൻ ബോധവാനായിരിക്കുന്നത്, ബാക്കിയൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പോ അത് ആണ് എന്റെ ബ്രെയിൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്റെ തോട്ട്സിനാണ് എന്ത് ചെയ്തത്, എന്റെ ബ്രെയിൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ചാണ് ഞാൻ കോൺഷ്യസ് ആയിരിക്കുന്നത്. ബാക്കിയുള്ള ഇവിടെ ചൂടാണോ തണുപ്പാണോ അത് ഞാൻ ഇപ്പൊ കോൺഷ്യസ് അല്ല. പക്ഷേ പലതരത്തിലുള്ള പ്രോസസ്സിംഗ് എന്റെ ബ്രെയിനിൽ നടക്കുമ്പോൾ തമ്മിലൊരു മത്സരമുണ്ട്. ഏതിനെ സെലക്ട് ചെയ്യണമെന്നുള്ളൊരു മത്സരം വരും. അത് സെലക്ട് ചെയ്യുന്ന ബ്രെയിനാണ്. ഇതൊരു മത്സരം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ AC ഓഫായെന്ന് ഇരിക്കട്ടെ, പെട്ടെന്നൊരു ചൂട് വരും. ചൂട് വരുമ്പോൾ ബ്രെയിൻ അതിനെ അവഗണിക്കാൻ പറ്റത്തില്ല. ഉടനെ ചൂടിനെ എന്ത് ചെയ്യും? ബ്രെയിൻ സെലക്ട് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ഞാൻ എന്റെ തോട്ടുകളിലാണ് എന്റെ കോൺഷ്യസ്നെസ് നിലനിൽക്കുന്നതെങ്കിലും പെട്ടെന്ന് അതിൽ നിന്ന് മാറിയിട്ട് എന്ത് വരും? ഓഹ് ചൂട്. അതുകൊണ്ട് ഞാനതിനെ എന്റെ ബ്രെയിൻ അതിനെ സെലക്ട് ചെയ്തു. ഒരു കൊതു വന്ന് കടിച്ചാൽ ചിലപ്പോൾ ഞാൻ അറിയും ഓഹ് കൊതു കടിച്ചു, കോൺഷ്യസ് ആവും. അപ്പൊ ഇത് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ അത് മാറിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എപ്പോഴാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഞാൻ കൊതുകിനെ അറിയുന്നു, അല്ലെങ്കിൽ AC ഓഫായത് അറിയുന്നു, അല്ലെങ്കിൽ ദൂരെയുള്ള ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ലോക്കലായി അൺകോൺഷ്യസ് ആയി നടക്കുന്ന ഈ പ്രോസസ്സുകൾ ബ്രെയിനിൽ പല സിസ്റ്റങ്ങളിലേക്ക് അതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. പല സിസ്റ്റങ്ങളിൽ അത് സിങ്ക്രണൈസ് ആയി പ്രവർത്തിക്കും. അതാണ് ബോധം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉള്ള ബ്രെയിൻ സിഗ്നൽസ് പല സിസ്റ്റത്തിൽ വ്യാപകമായി പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോധം. എപ്പടി കിട്ടി? എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്നുകൊണ്ടിരുന്നത്? അപ്പോ വിളിച്ച് ആ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോ അത് ഗ്ലോബലി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനാണ് ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞു മുഴുവൻ എന്താണ് പറയുന്നത്? ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി എന്ന് പറയുന്നത്. ഗ്ലോബൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്, അല്ലാതെ പ്രപഞ്ചമൊന്നും എന്താണ്. വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഈ സിഗ്നലുകൾ പ്രവർത്തിക്കുന്ന ഇടം, അതാണ് വർക്ക് സ്പേസ്. സിഗ്നലുകൾക്ക് വർക്ക് സ്പേസ് നമ്മുടെ ബ്രെയിനിലുണ്ട്. എങ്ങനെയാണ് വർക്ക് സ്പേസ്? ഇപ്പോ ചിന്തിക്കുന്നു, അതിന്റെ ഒരു സിസ്റ്റമുണ്ട്. മെമ്മറി, അതിന്റെ ഒരു സിസ്റ്റമുണ്ട്. കാണുന്നു, അതിനൊരു സിസ്റ്റമുണ്ട്. കേൾക്കുന്നു, അതിനൊരു സിസ്റ്റമുണ്ട്. ഇമോഷൻസ്, അതിനൊരു സിസ്റ്റമുണ്ട്. അപ്പോ ഇതാണ് ബ്രെയിനിന്റെ വർക്ക് സ്പേസ്. ഈ സിഗ്നലുകളെ കടന്ന് കറങ്ങുന്ന ഇവിടെയാണ്. മനസ്സിലായോ? ഈ പുറമേ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സ്റ്റിമുല എന്ന് പറയും, അത് സിഗ്നൽസായി നമ്മുടെ ഉള്ളിൽ കടന്ന് കറങ്ങുന്ന ഈ ഏരിയകളിലാണ്. അതിനാണ് ഗ്ലോബൽ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അവിടുത്തെ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഈ സിഗ്നലുകളുടെ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ബോധം. അതുകൊണ്ടാണ് പറയുന്നത് ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി. ഇത് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഇന്നിപ്പോ ഈ മോഡേൺ ഇതുണ്ടല്ലോ, AI കമ്പ്യൂട്ടർ സയൻസ്, എല്ലായിടത്തും ഈ തിയറികളുടെ ആപ്ലിക്കേഷൻ നടത്തുന്നു. ഈ പറയുന്ന തിയറി, ഇനി ഞാൻ പറയാൻ പോകുന്ന തിയറികള് എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് അതിന്റെ ഓരോരോ ഭാഗങ്ങൾ എന്ന് പറയുമ്പോ, വൺ ഓഫ് ദി ലീഡിംഗ് തിയറീസ് എന്നേ പറയും. ഇന്നിപ്പോ ഈ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ലീഡിംഗ് ആയ പല തിയറികളുണ്ട്. മനസ്സിലായോ? അതിൽ ഒന്നാണിത്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലും AIയിലും എല്ലാം ഉണ്ട്. അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ ലോക്കൽ പ്രോസസ്സിംഗ് പറയുന്നു, ഉറക്കത്തിൽ ഒരു ലോക്കൽ പ്രോസസ്സിംഗ് നടക്കുകയാണ്. പിന്നീട് വിളി കേൾക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്, എല്ലാ വർക്ക് സ്പേസിലും ആ സിഗ്നലിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ഇത്തരം കാര്യങ്ങളെല്ലാം ഇമേജിങ്ങിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ബ്രെയിൻ ഇമേജിങ്ങിലൂടെ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് അവിടെ നിന്ന് സിഗ്നലുകൾ പോകുന്നു, തലാമസ് ചെല്ലുന്നു, അവിടെ നിന്ന് അത് റിലേ ചെയ്യുന്നു പല ഭാഗങ്ങളിലേക്ക്. തലാമസ് എന്ന് പറയുന്നതാണ് ഇതിനൊക്കെ റിലേ ചെയ്യുന്ന സ്ഥലം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉപകരണങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ ബ്രെയിനിന് ഇപ്പോൾ എന്താണോ, ഈ ഒരു ലോക്കലായി ഇരിക്കുന്ന ഒരു സിഗ്നൽ ബ്രെയിനിന്റെ പല ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ അവിടെയൊക്കെ നടക്കുന്ന ന്യൂറൽ ഫയറിങ്സ്, ന്യൂറോൺസിന്റെ ഫയറിങ്സ്, അത് ഈ ഇമേജിലൂടെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇത് കഥ പറയുന്നതല്ല. നമ്മുടെ പഴയ പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഇവിടെ കഥയുണ്ടാക്കി പറയുന്നതല്ല. പിന്നെ എന്താണ് ഇത്? നിരീക്ഷണം നടത്തി പറയുന്നതാണ്. ന്യൂറോൺ ഫയറിങ്സ് എന്ന് വെച്ചാൽ ഒരു അതിന്റെ ഒരു മെഷീൻ ഉപയോഗിച്ചാലും മനസ്സിലാക്കാൻ പറ്റും ഇതാ എന്താ സംഭവിക്കുന്നത്. അപ്പൊ ഈ വ്യത്യാസങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നു. അപ്പൊ ബോധം എപ്പോ ഉണ്ടാകുന്നു? ഇത് ഈ ഗ്ലോബൽ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുമ്പോഴാണ് ബോധം ഉണ്ടാകുന്നത്. എപ്പോ ഉണ്ടാകുന്നില്ല, അത് ലോക്കലായി ഒരു പ്രോസസ് നടക്കുന്ന നമുക്ക് ബോധമില്ല. അപ്പൊ ബോധം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഗ്ലോബൽ വർക്ക് സ്പേസ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ബോധമില്ല എന്ന് പറഞ്ഞാൽ ലോക്കൽ പ്രോസസിംഗ് ആണ്. ഈ വ്യത്യാസം കൃത്യമായി പഠിച്ചിട്ടാണ് അവർ പറയുന്നത്. മനസ്സിലായി? എഫ് എം ആർ ഇ ജി പല തരത്തിലുള്ള മെഷീനറികളൊക്കെ ഉണ്ടെന്ന്. അപ്പോ തർക്കം കൊണ്ട് ഇവിടെ പ്രയോജനമൊന്നുമില്ല. എന്താണ്? ഉളി കേട്ടിട്ടാണോ ഉണർന്നത്, അതോ ഉണർന്നതിന് ശേഷമാണോ കേട്ടോ? അത്തരം തർക്കത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. മനസ്സിലാക്കേണ്ടത് ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയായിരുന്നു, ഏത് പ്രോസസ്സിലാണ് നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കുന്നത്, ഡീപ് സ്ലീപ്പില് ഏത് പ്രോസസ്സിംഗ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഉണരുന്നത്. പിടികിട്ടിയ? ഇതാണ് അതിന്റെ വ്യത്യാസം. നമ്മൾ പഠിച്ചിരിക്കുന്നത് ശബ്ദം വന്നു, വി ആർ കോൺഷ്യസ് ഓഫ് ദ സൗണ്ട്, ദെൻ എവിടെ ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ കോൺഷ്യസ്നെസ്. ഇറ്റ് മീൻസ് ഇൻ ദ കോൺഷ്യസ്നെസ് ദൗണ്ട്നോ കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ്. ഈ ചോദ്യം വരും ഉറക്കത്തിൽ, ഉത്തരം പറയാൻ പറ്റത്തില്ല. നിങ്ങളതിനെ കൂടി ചിന്തിക്കാത്തവരായോണ്ട് നിങ്ങളെ പറഞ്ഞു പറ്റിക്കും. ഉറക്കത്തെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചില്ലേ? ശബ്ദം കേട്ടിട്ടാണോ ഉണരുന്നാണോ ഉണർന്നിട്ടാണോ? അല്ല, ഉറക്കത്തില് ഉറക്കം എന്ന് വെച്ചാൽ കോൺഷ്യസ്നെസ് ഇല്ലാതിരിക്കുന്നു. ഉണ്ടെങ്കിൽ അത് തന്നെ, അതങ്ങനെ ഇരുന്നോട്ടെ. നിങ്ങൾ ഉണരുന്ന എങ്ങനെയെന്നാ ചോദിക്കുന്നത്? അലുപ്ത ദുർക്കം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഉണരുന്ന എങ്ങനെ? അതിന് സമാനം പറയണ്ടേ? കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് വിചാരിച്ച് ഉണർന്നിരിക്കാൻ പറ്റും? ഇല്ലല്ലോ, ഉറങ്ങിയല്ലേ അടങ്ങുന്നത്. നിങ്ങൾ എങ്ങനെ ഉണരുന്നു അതിന് സമാനം പറയണം. ഈ കോർട്ടെക്സ് എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഫ്രണ്ട് ഭാഗത്തല്ലേ? ഫ്രണ്ട് ഭാഗത്ത്. ഫ്രണ്ട് ഭാഗത്ത് നമ്മള് കണ്ണിലൂടെ കാണുമ്പോ ബാക്കിലുള്ള അതിന് എന്താ പേര് പറയുന്നത്? അത് വിഷ്വൽ കോർട്ടെക്സ്. വിഷ്വൽ കോർട്ടെക്സ്. സെൻസറി കോർട്ടെക്സുകൾ പലതുണ്ട്. ഓരോ സെൻസിന്റെയും കോർട്ടെക്സുകൾ പലതുണ്ട്. അത് അവിടെ ഈ പ്രോസസ്സിംഗ് നടക്കുന്നു. ഈ ഇവിടെയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ റീസണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്തേക്ക് വരും. അതായത് നമ്മുടെ ഈ ഈ ബ്രെയിൻ ഉണ്ടല്ലോ, ഈ ബ്രെയിനിന്റെ ഏറ്റവും താഴെ ഒരു ഭാഗമുണ്ട് സ്റ്റം, അതിന്റെ മേളിലാണ് ഇരിക്കുന്നത്. അല്ല, റിലേ എന്ന് പറയുന്നത് റിലേ. അവിടെ നിന്നാണ് ഇതിനെ ബ്രെയിനിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ മറ്റു ഭാഗങ്ങളിലേക്ക് വിടുന്നത്. ഒരു ചെറിയ കോഴി മുട്ടയുടെ ആവൃത്തി ഇരിക്കും. തലാമസ്, തലാമസ് അതും ഇതുപോലെ തന്നെയല്ല. നിങ്ങളെ ഗൂഗിൾ എടുത്ത് വെച്ചിട്ട് ബ്രെയിനിന്റെ ഒരു പടം നോക്കിയാൽ ഇതെല്ലാം മനസ്സിലാകും. ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും എല്ലാം മനസ്സിലാക്കും. സ്കൂളിൽ പഠിച്ചത് തന്നെ മിക്കവാറും സെറിബ്രം സെറിബെല്ലം പണ്ട് സ്കൂളിൽ രണ്ടായിട്ട് പിരിച്ചു പഠിച്ചില്ലേ? ഇത്രയും സെറിബ്രമാണോ, പടം വരച്ചാണോ, ഉണ്ട് താഴോട്ട് സെറിബെല്ലമാണോ, അതിലെ ബ്രെയിൻ സ്റ്റം ഇതാണ്. ആ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും പണ്ട് പഠിച്ചതാണ്. അതിപ്പോ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ഒരു സാമാന്യമായ ഒരു ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് വലിയ ന്യൂറോ സയൻസിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ മനസ്സിലാക്കാൻ. പക്ഷെ സാമാന്യ വിവരം വേണം. അതുകൊണ്ടാണ് ഈ പത്താം ക്ലാസ് വരെ പഠിക്കുന്നതെന്ന് പറയുന്നതിന് അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതെന്നും ആവശ്യമുള്ള കാര്യങ്ങളാണ്. കണക്കായാലും സയൻസ് ആയാലും സാമൂഹിക പാഠമായാലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ അറിവ് അതാണ്. അവിടെ നിന്ന് നമുക്ക് ഏത് ബ്രാഞ്ചിലേക്കും ചിന്തിച്ചു പോകാം. വളരെ പ്രയോജനമുള്ള ഒരു പഠനമാണ് പത്താം ക്ലാസ്. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, ഉള്ളത് പറയാൻ. അപ്പോൾ അന്ന് പഠിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഈ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. സ്വാമി പഠിക്കാനെന്ന് സ്വാമി എന്ന് ഈ ലൈബ്രറി ബുക്ക് മുഴുവൻ വായിക്കുമായിരുന്നു. കഥകൾ വരെ ലൈബ്രറി ബുക്സ് ഒക്കെ വായിക്കും. ഞാൻ ഈ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്ന ആളാണ്. ലൈബ്രറി ബുക്സ് എല്ലാം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ വായന എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അറിവിനെ വളർത്തുന്നതാണ്. അത് സിലബസിൽ ഒതുങ്ങുന്ന പഠനമാണ്. അവിടെയാണ് പ്രശ്നം. നമ്മൾ പഠനം സിലബസിൽ ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിവുണ്ടാകത്തില്ല. ഇതങ്ങും മറന്നും പോകും. അത് ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. എന്നും അങ്ങനെ പഠിക്കുന്നതായിരുന്നു എൻ്റെ ഒരു ശീലം. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എന്താണ് ലീഡിംഗ് തിയറികളിൽ ഒന്നാണ് ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി. അതനുസരിച്ച് നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ലോക്കൽ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കും. പിന്നെ ഗ്ലോബൽ ആയിട്ട് പ്രോസസ്സിംഗ് നടക്കുകയാണെങ്കിൽ നമ്മൾ അത് തന്നെ കോൺഷ്യസ്നെസ്. അപ്പോൾ ഒരു ലോക്കലിനെ ഗ്ലോബലാക്കി മാറ്റുന്ന അതിനാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒന്നിനെ സെലക്ട് ചെയ്യുന്നു, പ്രാധാന്യമുള്ളതിനെ സെലക്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞില്ലേ എന്താണ്, മകനെ അമ്മ വിളിച്ചപ്പോൾ കേട്ട് ബാക്കി ആരും വിളിച്ചപ്പോൾ കേട്ടില്ല എന്നുള്ള അതിന് സമാധാനമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ബുക്കിനകത്ത് പറയുന്നത് ഈ നമുക്ക് പഠിക്കേണ്ട കാര്യത്തിന് ഞാനുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴത് കൂടുതലും ഓർമ്മ പെട്ടെന്ന് ഇതിനൊക്കെ സ്വാമി പറഞ്ഞ ഇതാണ് ലിങ്ക് ആയത്. ഈ അമ്മ വിളിക്കുമ്പോൾ അത് ഞാനെന്ന് പറയുന്ന ഇതുമായിട്ട് വളരെ കണക്റ്റഡാണ്. അത്തരം പഠനങ്ങളെ ഇത്തരം പഠനങ്ങൾ എന്ന് പറയുന്നത് സയന്റിഫിക് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഇപ്പോ ഞാനുമായി കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ന്യൂറോ സയൻസിൽ ആണോ പറയുന്നത്, അത് മോഡേൺ സൈക്കോളജിയിലാണോ പറയുന്നത്, അതിന്റെ ആധികാരികമായുള്ള സോഴ്സ് ഏതാണ്, ഇതൊക്കെ പറയുന്നു. അല്ലാതെ ഈ ഇപ്പൊ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്താ അവരെ വിളിക്കുന്നത്, അതല്ല അങ്ങനെയൊക്കെ പറയും. ഇയാള് ഫോളോ ചെയ്യുന്ന എന്താണ്, ഇയാള് പറയുന്നത് ശരിക്കും സയന്റിഫിക് ആണോ, സയൻസ് ആണോ, ന്യൂറോ സയൻസ് ആണോ, കോഗ്നിറ്റീവ് സയൻസ് ആണോ, സൈക്കോളജി ആണോ, ഇതിലേതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതിന് എന്ത് സയന്റിഫിക് സ്റ്റഡി ഉണ്ട് ഇയാൾ ഈ പറയുന്നത്, അത് നോക്കും. ന്യൂറോ സയൻസ്, ന്യൂറോ സയൻസ്, കോഗ്നിറ്റീവ് സയൻസ്, മോഡേൺ സൈക്കോളജി, മോഡേൺ സൈക്കോളജി, ഇത് മൂന്നും. ഈ ഇത് മൂന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരുന്ന അല്ലെ നമ്മൾ മറ്റത്. ഇപ്പൊ ഈ ആൾക്കാരെയൊക്കെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, യുവന്മാരെന്ന് പറയുന്നത് യുവന്മാർ ഗുരുക്കന്മാരാണ്, അവരുടെ മനസ്സിൽ തോന്നി പറയും മനസ്സിലാവും. അതൊന്നും പലത് സയന്റിഫിക് അല്ല, വെറുതെ എന്ന് പറയുകയാണ്. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ വലിയ ചാടിപ്പോലെ നമ്മൾ കഴിയുന്നത് എന്ത് ചെയ്യണം, ഈ സയന്റിഫിക് ആയുള്ള സ്റ്റഡി ആയിരിക്കണം, മനസ്സിലായോ. പിന്നെ യൂട്യൂബേഴ്സ്, യൂട്യൂബേഴ്സ് പഠിപ്പിക്കും, വെറുതെ അവർക്ക് തോന്നിയ ഓരോ കാര്യങ്ങൾ, മനസ്സിലായോ. അതൊന്നും എടുക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഓതെന്റിക് ആയിരിക്കണം, സോഴ്സ് കറക്റ്റ് ആയിരിക്കും. ഏത് സയന്റിസ്റ്റ് പറയുന്നു, ഏത് പഠനമാണ്. അപ്പൊ നമ്മൾ അതിനൊന്നായിട്ട് ഇപ്പൊ ഇവരും ഇപ്പൊ പറയുന്നില്ലേ ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറിയെ കുറിച്ച്. അപ്പൊ ബോധം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെയേ ഉണ്ടാകത്തുള്ളൂ, ഇതൊന്നാണ് അതിന്റെ തിയറി എന്നൊന്നും അവരവകാശപ്പെടുന്നില്ല. അവർ പറയുന്ന എന്താണ്, ലീഡിംഗ് തിയറീസിന് വന്നത്. ഇവർ വേറെയും തിയറികളുണ്ട്. ഇന്ന് മനുഷ്യനെ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു തിയറി, ഇത് ആത്യന്തികമായ ഒരു തിയറിയാണ്. ഇനി വേറൊന്നും ഇല്ലായിരുന്നൊന്നും അവരവകാശപ്പെടുന്നില്ല. വേറെ ഇതുപോലെ പല തിയറികളും ഉണ്ട്. പക്ഷെ ഇത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, ഉപയോഗമുള്ള കാര്യമാണ്. അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പറയുന്നിടത്തോളം അത് ആധികാരികമാണ്. എന്നാൽ ഇതിൽ വിശദീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും കോൺഷ്യസ്നെസ്സിനെ സംബന്ധിച്ചുണ്ടാകും. എക്സ്പെരിമെന്റ് കൊണ്ടൊന്നും വ്യക്തമാകാത്ത ഭാഗങ്ങളും കാണും. അതും മറ്റൊരു വിഷയമാണ്. അതും എവരെയെന്ന് പറയും. ഇതിന്റെ ഒരു ഗുണം അതാണ്. ഇന്ന ഇന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ ശരിയായ സമാധാനം ഇല്ല, അതുകൂടെ പറയും. അല്ല, ഇതൊരു പെർഫെക്റ്റായ നോളേജാണ്, ഇതിനപ്പുറം ഒന്നുമില്ല, ഇതറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു, സർവം വിദിതം ഭവതി, വെറും പൊട്ടത്തരമാണ്. മനസ്സിലായോ? മനുഷ്യത്തൊക്കെ പറയില്ല, ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്വാമി. അതുപോലെ ഈ ഫേസ്ബുക്കിലൊക്കെ ഓരോ റീൽസിൽ കണ്ടിട്ടുള്ള ചെറിയ മൃഗങ്ങളെ മെരുക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അതിനെ പോലെ അതേ ഇമേജിലുള്ള ഒരു പാവ അതിനെ അടികൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ പൂച്ച അതുപോലെ ചേരുന്ന ആ കാണിക്കുന്നവരെ പിന്നെ അത് ചെയ്യും. അതൊക്കെ ശരിയായിരിക്കും, അതൊക്കെ ട്രെയിനിങ്ങിന്റെ ചില ടെക്നിക്കുകളായിരിക്കും. അത് ഒരുപക്ഷെ ശരിയായിരിക്കും, കാരണം ട്രെയിനിങ് മെത്തേഡുകൾ പലതും ഉണ്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. മനുഷ്യന്റെ ബ്രെയിൻ അതുപോലെ ഫോം ആവില്ല, അതിന്റെ ലിമിറ്റ്സുകള്. മനുഷ്യന്റെ ബ്രെയിൻ അതുപോലെ ചില പ്രത്യേക വസ്തുക്കളോട് പേടി അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ബ്രെയിനും താപമാകണമെന്നില്ലല്ലോ. ഈ ഒരു അതുപോലെ ആയിരിക്കും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഈ പൂച്ചയെ ഇപ്പൊ അവന്റെ ഒരു കൈ ഇങ്ങനെ പിടിച്ച് ഓടിച്ച് ഇങ്ങനെ കാണിക്കും. അപ്പൊ ഒരു ഒബ്ജക്ട് മേശ തള്ളി താഴോട്ട് ഇടുകയാണ്. അപ്പൊ അത് ഇത് വേറൊരു പൂച്ച ഒരു പാവാണത്തെ ഒരു പൂച്ചയെ തള്ളിയിട്ടിട്ട് അതിന്റെ കൈ ഇങ്ങനെ പിടിച്ച് തിരിയുമ്പോഴത്തേക്ക് സാധ്യതയുണ്ട്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല, ഞാൻ അത് പഠിച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട്. മനുഷ്യൻ ഓരോ സിറ്റുവേഷൻസും ചെല്ലുമ്പോഴും പല പല ലിമിറ്റ്സ് ക്രിയേറ്റ് ആയിട്ട് വളരെ സംഘടിതമായിട്ട് അത് മനുഷ്യനിൽ അതെങ്ങനെയാണോ, മനുഷ്യന് അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടോ, അതെനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അത് അതില് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. എന്താണോ നമ്മുടെ ചിന്തകൾ നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കും, ബ്രെയിനിനെ മാറ്റും, അതുണ്ട്. സാഹചര്യങ്ങൾ സ്വാധീനിക്കും എന്ന് പറയുന്നത് അംഗീകരിച്ചിട്ടുള്ള ഒരു തിയറിയാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി. അത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന രീതിയില് എന്തെങ്കിലും പഠനങ്ങളുണ്ടോ ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ അങ്ങനെ നോക്കി. ഞാനെപ്പോഴും നോക്കുന്നത് പ്രധാനമായിട്ടും ഈ കോഗ്നിറ്റീവ് സയൻസ് ആണെന്ന് വെച്ചാൽ ബോധം അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അത് അതിന്റെ സവിശേഷതകൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ മോഡേൺ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോ അത് കൂടുതൽ അങ്ങനെ കാടുകയറിയുള്ള പഠനത്തിന് ഞാൻ പോകാറില്ല. ഇതില് അതും പ്രത്യേകിച്ചും ഇന്നുള്ള ലീഡിംഗ് തിയറീസ് എന്തൊക്കെയാണ് ഇത്ര കാര്യങ്ങളെ ഞാൻ നോക്കാറുള്ളൂ. കാരണം ബാക്കി നമ്മളുടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുകളെല്ലാം ഞാൻ നോക്കാറില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം. കോഗ്നിറ്റീവ് സയൻസ്. ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ബ്രെയിനിനെ മാറ്റുന്നു, നമ്മുടെ ചിന്തകൾ ബ്രെയിനിൽ മാറ്റം വരുത്തുന്നു. പ്ലാസ്റ്റിസിറ്റി അത് വളരെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. ഒരുപാട് പഠനം നടത്തുന്ന ഒരു മേഖലയാണ് അത്, ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി പുതിയ വാക്കുകള് പഠിച്ചു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പോലെ മാറുന്നു, മോഡ് ചെയ്യാം, ഏതരത്തിലും മോഡ് ചെയ്യാം. പ്ലാസ്റ്റിക്കിനെ നമ്മൾ മോഡ് ചെയ്യുന്നില്ലേ, അതുപോലെ ബ്രെയിനിന് മോഡിങ് സംഭവിക്കുന്നു. ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സ്വാമി പറഞ്ഞില്ലേ വഴക്കം, അതൊക്കെ തന്നെ എന്റെ അർത്ഥം. അതിന് പല രീതിയില് അതിന് അതിന് വഴക്കം സംഭവിക്കും. അങ്ങനെ ശരി, നിർത്തിക്കൊള്ളു.